ഇതിനെ മെറ്റാഫിസിക്കൽ റീസണിംഗ് എന്ന് പറയും. കേട്ടിട്ടുണ്ട? അതായത് ഈ ബ്രഹ്മത്തെ കുറിച്ച് സാറിന് പറയുന്നത് എന്താ പറയുന്നില്ല, സത്യം, ബ്രഹ്മസത്യമാണ്. പിന്നെ ഇവിടെയും ഒരുപാട് സത്യങ്ങളുണ്ടല്ലോ. ബ്രഹ്മവും സത്യമാണ്, ഈ ലോകവും സാധാരണ രീതി പറഞ്ഞ സത്യമാണ്, സയൻസിന്റെ ഒക്കെ ഭാഷയിൽ പറഞ്ഞ ഇതൊക്കെ സത്യമാണ്. അപ്പൊ ബ്രഹ്മം എന്ന് പറയുന്ന സത്യവും ഈ ലോകസത്യവും ഇതിന് വളരെ വ്യത്യാസപ്പെടുത്തിയാണ് പറയുന്നത് ഇവിടെ അദ്വൈതികൾ. ദർശനമാനീയം അതേ എന്ന് പറയുന്നു. അപ്പോ അതിനെ സാധാരണ പറയും എന്താണ്, പാരമാർത്ഥിക സത്യം എന്ന് പറയും ബ്രഹ്മത്തെ. അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. ഇത് പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാലും പോരാ. അതിപ്പോ നോക്കുകയാണെങ്കിൽ പറയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് പരമാർത്ഥമാണ്, കള്ളമല്ല പറയുന്നെങ്കിൽ പറയാണ്ടോ അത് പരമാർത്ഥമാണ്, പാരമാർത്ഥിക സത്യമാണ്. അപ്പോ അങ്ങനെ പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാലും ശരിയാവും, അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാലും പോരാ ബ്രഹ്മത്തെ സംബന്ധിച്ച്. പിന്നെ എന്തു പറയും, മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. ഇത്രയും പറയണം. എന്നാലേ ബ്രഹ്മത്തെ സംബന്ധിച്ചുള്ള ഈ പറയുന്ന സത്യം, ഏകം സത്യം എന്ന് പറയുന്നതിന്റെ വിശദീകരണമാവും. അത് മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് ഈ ഇംഗ്ലീഷിൽ ഇത് പറയുന്ന കഴുങ്ങന്മാരൊക്കെ പലപ്പോഴും തെറ്റിച്ചാ പറയുന്നു, അതുകൊണ്ടാണ് ഞാനത് ഇംഗ്ലീഷിൽ തന്നെ പറയുന്നത്. മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് അങ്ങനെ എന്തുകൊണ്ടാ പറയുന്നത്? നേരത്തെ പറഞ്ഞില്ലേ, ഭൗതികമായ വസ്തുക്കളെ നമുക്ക് അബ്സല്യൂട്ട് എന്ന് പറയാം, റിയാലിറ്റി എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ഭൗതികമായും പറയാം, പക്ഷെ അവിടെ വരുന്ന ആ അബ്സല്യൂട്ടിനെ ഫിസിക്കൽ അബ്സല്യൂട്ട് എന്ന് പറയും, ഭൗതികമായ പരമസത്യം എന്ന് പറയും. ഭൗതികമായ പരമസത്യം, ഫിസിക്കൽ അബ്സല്യൂട്ട്, അല്ലെങ്കിൽ അതിനെ ഫണ്ടമെന്റൽ അബ്സല്യൂട്ട് എന്ന് പറയും, ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയും, അടിസ്ഥാനപരമായ സത്യങ്ങൾ. ഇതൊന്നും ബ്രഹ്മത്തിന് ചേരുന്ന കാര്യങ്ങളല്ല. ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് അടിസ്ഥാനപരമായ സത്യം? അത് ഭൗതികത്തിലും ഉണ്ട്. ഇതെല്ലാം കൂടെ ആൾക്കാർ കൂട്ടിക്കുഴയ്ക്കും. ഭൗതികത്തിലും ഫണ്ടമെന്റൽ റിയാലിറ്റീസ് ഉണ്ട്. ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ കൃത്യമായി പറയണമെങ്കിൽ അത് മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്നാണ് പറയുന്നത്. എന്നാലേ അദ്വൈതം പറയുന്ന തരത്തിൽ ശരിയാവത്തുള്ളൂ. ഫിസിക്കൽ റിയാലിറ്റിയും മെറ്റാഫിസിക്കൽ റിയാലിറ്റി, മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റിയും തമ്മിൽ വരുന്ന വ്യത്യാസം, മെറ്റാഫിസിക്കൽ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ, എല്ലായിടത്തും അല്ല, ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ അത് ഭൗതിക അതീതമാണ്, പ്രപഞ്ച അതീതമാണ് ആ റിയാലിറ്റി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വേറെ തിരിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ തെറ്റായി ആൾക്കാരെ പഠിപ്പിക്കും. ഭൗതികത്തിൽ പറയുമ്പോൾ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന കാര്യമാണ്. മെറ്റാഫിസിക്കൽ റിയാലിറ്റി എന്നും പറയാം, അബ്സല്യൂട്ട് റിയാലിറ്റി എന്നും പറയാം, ഫണ്ടമെന്റൽ റിയാലിറ്റി എന്നും പറയാം. ഏത്? ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ. അപ്പോ ഈ ഭൗതികത്തിന് അതീതമായ സത്യത്തെ കുറിച്ച് പറയുമ്പോൾ അതിനെ മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് തന്നെ പറയുന്നു. എന്നാലേ ബ്രഹ്മത്തിന് ഫിറ്റാകും. ഈ രണ്ടു തമ്മിലുള്ള വ്യത്യാസം, ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഭൗതിക അതീതമായ പാരമാർത്ഥികമായ ഒരു സത്യമാണ്. അപ്പോ ഭൗതികമായ സത്യങ്ങൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ വരുന്നത്? ഭൗതികമായ സത്യത്തിന്റെ പ്രത്യേകത എന്താണ്? അത് റിലേറ്റീവ് റിയാലിറ്റി. ഭൗതികമായ സത്യം എന്ന് പറയുമ്പോൾ ഏതായാലും അത് പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള സത്യമായിരിക്കും. മനസ്സിലായ ഭൗതികമായ എല്ലാ സത്യങ്ങളും, ഏത് സത്യം ഏതുവരെ പോയാലും ശരി, ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിനുള്ളിലായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. യൂണിവേഴ്സ് പ്രപഞ്ചം എന്ന് പറയുമ്പോഴേ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയും. മനുഷ്യന് ഏതെങ്കിലും തരത്തിൽ എന്താണ് മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയും, അതാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നിരീക്ഷിക്കുന്നതല്ല. എന്ന് വെച്ചാൽ അത് ഏകദേശം 90-95 ലക്ഷം പ്രകാശ വർഷം വ്യാപ്തിയിൽ കിടക്കുന്നു എന്ന് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല, വെറും കാൽക്കുലേഷനിലൂടെ പറയാൻ പറ്റും. അതിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ എല്ലാ പഠനങ്ങളും എല്ലാം നടത്തുന്നത്. അപ്പൊ യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം അത് നമുക്കൊന്നും അറിയത്തില്ല. അറിയുന്ന ഭാഗത്ത് നിന്നുള്ള യൂണിവേഴ്സിനാണ് ഈ പറയുന്നത്. അതിനപ്പുറവും ഉണ്ട്, പക്ഷെ അത് നമുക്കൊരു പിടിയില്ല. അത് ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ശരിക്കും അദ്വൈതത്തിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതൊരു ഒറിജിനൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? സിദ്ധാന്തപരമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഒരു കൺസെപ്ച്വൽ ലിമിറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആശയപരമായ ഒരു പരിമിതിയാണ്, ഒരു പരിധിയാണ്. നമ്മുടെ ആശയങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു അതിർവരമ്പാണ്. അതിനപ്പുറമുള്ളതാണ് എന്ത്? ബ്രഹ്മം. മനസ്സിലായോ? എന്നുവെച്ചാൽ നമ്മുടെ ആശയങ്ങൾ കൊണ്ടൊന്നും അതിനെ വിശദീകരിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിന് അപ്പുറമുള്ള കാര്യം, നമുക്കൊന്നും അത് വിശദീകരിക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ആശയങ്ങളുടെ ഒരു പരിധിയാണ്, ഒരു അതിർവരമ്പാണ്. അപ്പൊ യൂണിവേഴ്സ് എന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ നമ്മൾ കണക്കിലെടുക്കുന്ന ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിനെയാണ്. അതിൽ തന്നെ ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതിനും അപ്പുറമാണത്. അപ്പോ ആ പ്രപഞ്ചത്തിലും ഉണ്ട്, എന്താണ് സത്യമുണ്ട് ആ പ്രപഞ്ചത്തിൽ. ഫിസിക്കൽ റിയാലിറ്റീസ് അവിടെയുണ്ട്. അപ്പോ ആ സത്യം ഒന്നും അല്ല ഇവിടെ പറയുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത് ഇത് മെറ്റാഫിസിക്കലാണ്. എന്നുവെച്ചാൽ ഭൗതിക അതീതമാണ്, എന്നാൽ അബ്സല്യൂട്ടാണ്, പാരമാർത്ഥികം. അങ്ങനെയുള്ള ഒരു സത്യമാണ് നമ്മുടെ ഈ കൺസെപ്ച്വൽ ലിമിറ്റിനപ്പുറമുള്ളതാണ്. എന്നുവെച്ചാൽ ആശയപരമായി സിദ്ധാന്തപരമായി നമ്മൾ എത്രയൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചാലും അതിനപ്പുറം നിൽക്കുന്ന ഒന്നാണ് ബ്രഹ്മം, യഥാർത്ഥമായ ബ്രഹ്മം. അതുകൊണ്ടാണ് അതിന് പരമാർത്ഥിക സത്യം. അങ്ങനെ ഒരു സത്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഏകം സത്യം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിനകത്തുള്ള സത്യം എന്ന് പറയുമ്പോ അതിനാണ് ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അതിനകത്തുണ്ട്. പക്ഷേ അതിന്റെ പ്രത്യേകത എന്താണ്? അത് അതിനെ ഭൗതികം എന്ന് പറയും. ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നതിന് പ്രധാനമായ കാരണം എന്താണ്? ഒരു ഉത്തരമേ പറയാം, പിന്നെ വീണ്ടും വീണ്ടും വിളിച്ചു പറയരുത്. ഒരു ഉത്തരം പറയാൻ പെർമിഷൻ ഒന്ന് പറയാം, തെറ്റായാലും ശരിയായാലും തുടർച്ചയായിട്ട് പറഞ്ഞോണ്ടിരിക്കരുത്, അത് ബോറായി. ഒരു ഉത്തരം പറയാം, ഒരാളിന് ഒരു ഉത്തരം. എന്തായിരുന്നു എന്റെ ചോദ്യം? ചോദ്യം എന്താണ്? എന്താണ് അതിന്റെ സവിശേഷം? അതിന്റെ ഭൗതിക യാഥാർത്ഥ്യം എന്ന് പറയാം. അതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത് എപ്പോഴും കാലദേശങ്ങൾക്കുള്ളിലായിരിക്കും. സ്പേസ് ടൈം ലിമിറ്റിലായിരിക്കും അത്. ഭൗതികമായ സത്യം കാലദേശം അത്രയേ ഉള്ളൂ. കാലദേശങ്ങൾക്കുള്ളിലായിരിക്കും എന്ത്? ഭൗതിക യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഏതുവരെ ചിന്തിച്ചു പോയാലും ചെയ്യും. അതുകൊണ്ടാണ് അതിനെ ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന ഭൗതിക അതീതമായ സത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? ആ, അത് കാലദേശങ്ങൾക്കപ്പുറമാണ്. കാലദേശങ്ങൾക്ക് അപ്പുറമാണ് ഈ വ്യത്യാസം. സത്യം എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തമായും മനസ്സിലാക്കും. അദ്വൈതത്തിന്റെ അദ്വൈത സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇവിടെയും സത്യമുണ്ട്. ഈ സത്യമെല്ലാം എന്താണ്? കാലദേശങ്ങൾക്ക് ഉള്ളിലാണ്. ഫിസിക്കൽ റിയാലിറ്റി അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയും. മറ്റേതെന്താണ്? അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് അത് കാലദേശങ്ങൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് അത് ഫിസിക്കൽ അല്ല, ഭൗതികമല്ല. മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് പറയും. പിന്നെ ഈ ഇവിടെ ഫിസിക്സിൽ പറയുന്ന ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾ ഫിസിക്സിലുണ്ട്. ഫിസിക്കൽ റിയാലിറ്റി അത് പറയുന്ന എന്താണ്? പൊതുവെ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയുന്നത് അദ്വൈതികൾ പറയുന്ന എന്താണ്? ബ്രഹ്മം. അത് പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനം എന്നാണ്. അധിഷ്ഠാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിന് പുറത്താണത്. പ്രപഞ്ചത്തിന് പുറത്താണ്. അപ്പോ പ്രപഞ്ചത്തിന് പുറത്തായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന, അതുകൊണ്ടാണ് അതിനെ മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അത് ഫണ്ടമെന്റൽ ആണ്. പക്ഷെ പ്രപഞ്ചത്തിന്റെ പുറത്തല്ല, പിന്നെ പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ്. അത് ഫിസിക്സിൽ പറയുന്ന റിയാലിറ്റീസ് പറയുന്നതിനെ ഫീൽഡ്സ് എന്നാ പറയുന്നത്. ഫീൽഡുകൾ ഫീൽഡുകൾ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫീൽഡ്സ് ഉണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകളുണ്ട്, ക്വാണ്ടം ഫീൽഡ് ഉണ്ട്, ക്വാർക്ക് ഫീൽഡ് ഉണ്ട്, ഇങ്ങനെയൊക്കെ പറയും. അത് ഫിസിക്സ് കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും, പഠിക്കാത്തവരെ അതിനെ കുറിച്ച് വിവരമറിയപ്പെടുന്നു. ക്വാണ്ടം ഫീൽഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കേട്ടിട്ടില്ലേ? ക്വാർക്ക് ഫീൽഡ് എന്ന് പറയുന്ന നിങ്ങൾ ഒരു പക്ഷെ കേട്ടിരിക്കും. ക്വാർക്ക് ഫീൽഡ് അതാണ് ഇപ്പൊ ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ളത്. അതൊരു കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. മോളിക്യൂൾ ആറ്റം പിന്നെ അതിനപ്പുറം അതിനപ്പുറം സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾ ക്വാർക്ക്. ഇത്തരം ഫീൽഡുകളെയാണ് എന്താണ് ഫിസിക്കൽ ഫണ്ടമെന്റൽ റിയാലിറ്റീസ് എന്ന് ഇന്ന് വിളിക്കുന്നത്. അത് പ്രത്യേകം പറയാൻ കാരണം ഇന്ന് ഇത് ഇംഗ്ലീഷിൽ ഞാൻ കേൾക്കാറുണ്ട് പലരും ഇംഗ്ലീഷിലൊക്കെ പറയുന്നവര് അവര് ഇത് രണ്ടും കൂടെ ഭ്രമിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലുള്ള ഫണ്ടമെന്റൽ റിയാലിറ്റിയാണ് ബ്രഹ്മമെന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. സയൻസ് പഠിച്ചവരുകൂടി സയൻസൊക്കെ നല്ലോണം പഠിച്ചിട്ടുള്ളവർ ഈ പറയുന്ന ക്വാണ്ടം ഫീൽഡ് അതാണ് ബ്രഹ്മമെന്ന് ധരിക്കുന്നവരുണ്ട്. അത് അബദ്ധമാണ്. അതെന്താണ് ക്വാണ്ടം ഫീൽഡ് എന്നൊക്കെ പറയുന്നത്? ഫിസിക്കൽ അത് ഫിസിക്കൽ റിയാലിറ്റിയാണ്, ഫിസിക്കൽ ഫണ്ടമെന്റൽ റിയാലിറ്റി. മറ്റേതെന്താണ്? മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഉള്ളിലല്ല, പ്രപഞ്ചത്തിനപ്പുറമാണ് മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി. എനിക്ക് ഇതൊക്കെ അടിച്ചിടാ, അതിനാണ് ഞാൻ ഇംഗ്ലീഷൂടെ പറയുന്നത്. അതിനാണ് പറയുന്നത്. ഈ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള പിള്ളേരൊക്കെ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കും. അവര് വിചാരിക്കും ഒരു പക്ഷേ ഈ ക്വാണ്ടം ഫീൽഡിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഫിസിക്സിൽ അങ്ങനെയാണ് പഠിക്കുന്നത്. If you don't mind, tell me what is the quantum physics. That is rotate in the name of the quantum, the electron problem. Rotate in the name of the quantum. I'm going to tell you, that is energy, urja field, urja mekhal. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡൈനമിക്കാണ്, ഇന്ററാക്റ്റീവാണ്. മനസ്സിലായോ? എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. ഡൈനമിക് ആണെന്ന് വെച്ചാൽ ഇപ്പൊ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ എനർജി ഫീൽഡ് എന്ന് പറയുന്നപ്പോഴും ഡൈനമിക് ആയിരിക്കും, അതിന് ചാർജ് ഉണ്ടായിരിക്കും, മൊമെന്റം ഉണ്ടായിരിക്കും. കേട്ടിട്ടുണ്ട്? ചാർജ് ഉണ്ടായിരിക്കും, മൊമെന്റം ഉണ്ടായിരിക്കും. അതൊക്കെ അതിന്റെ പ്രത്യേകതയാണ്. അതുപോലല്ല ബ്രഹ്മം എന്ന് പറയുന്നു. ബ്രഹ്മത്തിന് ചാർജ് ഇല്ല, അതിന് മൊമെന്റം ഇല്ല, അത്ര കാര്യങ്ങളും അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിന്റെ പ്രത്യേകത എന്താണ്? അത് മെഷറബിൾ ആണ്, അളക്കാൻ പറ്റും. ബ്രഹ്മത്തെ അളക്കാൻ പറ്റില്ല, കാരണം അതിനകത്ത് ഇതൊന്നുമില്ല. ഊർജം ചാർജുള്ള ഊർജമാണെങ്കിൽ അതിനെ നമുക്ക് അളക്കാൻ പറ്റും. അപ്പോ ഈ പറയുന്ന ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത് മെഷറബിൾ ആണ്. എന്തുകൊണ്ട്? അവിടെ മൊമെന്റം ഉണ്ട്, ചാർജുണ്ട്. ഇത് നേരെ വിപരീതമാണ് മെറ്റാഫിസിക്കൽ ബ്രഹ്മം. അതിന് ഒരു തരത്തിലോ അളക്കാനൊന്നും പറ്റത്തില്ല. ഒരു തരത്തിൽ അതിന്റെ അപ്പൊ രണ്ട് പ്രത്യേകതയാണ്. ഒന്ന് ഈ ഭൗതികമായ പരമാർത്ഥ സത്യം എന്ന് പറയുമ്പോൾ അത് പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ്, ബ്രഹ്മം പ്രപഞ്ചത്തിന് പുറത്താണ്. ഇത് എനർജി ഫീൽഡുകളാണ്, അതുകൊണ്ട് തന്നെ മെഷറബിൾ ആണ്, ഡൈനമിക് ആണ്, മറ്റൊന്നുമല്ല. ഇതൊന്നും അല്ലാന്നേ പറയാൻ പറ്റുമോ? എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ ഇതൊന്നും അല്ല. അപ്പൊ ഫണ്ടമെന്റൽ റിയാലിറ്റി നമ്മൾ പറയുന്ന എന്തിനാണോ അതിനല്ല അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ എനർജി എന്ന് പറയുന്നത് പാർട്ട് ഓഫ് കാഷ്വൽ പ്രോസസ് എന്ന് പറയും. ഏത്? ഈ ഫണ്ടമെന്റൽ റിയാലിറ്റി. കാഷ്വൽ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാര്യകാരണ ബന്ധത്തിനുള്ളിൽ നിൽക്കുന്നതാണ് അത് മുഴുവൻ. പ്രോസസ്, പാർട്ട് ഓഫ് കാഷ്വൽ പ്രോസസ്. മനസ്സിലായോ? എന്നുവെച്ചാൽ ഒരു കാര്യകാരണ ബന്ധത്തിനുള്ളിൽ വരുന്നതാണ് ഇതെല്ലാം. ഈ പ്രപഞ്ചത്തിലെ ഫണ്ടമെന്റൽ റിയാലിറ്റി എന്ന് പറയുമ്പോൾ അതെല്ലാം എന്ത് ചെയ്യുന്നു? കാര്യകാരണ ബന്ധത്തിൽ വരുന്നതാണ്. ഇനി ഈ പറയുന്ന അബ്സല്യൂട്ട് മെറ്റാഫിസിക്കൽ റിയാലിറ്റി ബ്രഹ്മം എന്ന് പറയുന്നതോ കാര്യത്തിനും കാരണത്തിനും അപ്പുറം നിൽക്കുന്നതാണ്. കാര്യകാരണങ്ങൾക്ക് അതീതമാണ്. ഇനി ഈ പറയുന്ന ഫണ്ടമെന്റൽ റിയാലിറ്റി, ഭൗതികമായ ഫിസിക്കൽ ആയിട്ടുള്ള റിയാലിറ്റി, ഈ സത്യത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് കേട്ടോ. സത്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് മാത്തമെറ്റിക്കലി ഡിസ്ക്രൈബിൾ ആണ്. എന്നുവെച്ചാ ഇതിനെല്ലാം ഇക്വേഷൻസ് നിർമ്മിച്ചെടുക്കാം. ഇതിന്റെ വിശദീകരണം എന്ന് പറയുന്നത്, ഇതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് മാത്തമെറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. നമ്മളീ പറയുന്ന ഭാഷയല്ല, നമ്മളീ പറയുന്ന ഭാഷയെ പോപ്പുലർ സയൻസ് എന്ന് പറയും. ഇതല്ല ഇതിന്റെ ഭാഷ, മനസ്സിലായോ? ഇതിനെ കുറിച്ച് വിവരമുള്ളവർ പറഞ്ഞ് നമ്മൾ കേട്ട് നമ്മുടെ ഭാഷയിൽ ഈ പറയുന്നതാണ്. ഈ പറയുന്ന ഫണ്ടമെന്റൽ റിയാലിറ്റിയുടെ ഭാഷയിലേ അല്ല. ആ ഭാഷ കേട്ടാൽ നമുക്ക് മനസ്സിലാകത്തില്ല. എന്തുകൊണ്ട്? അത് മുഴുവൻ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആണ്. സൈനും കോസും തീറ്റയും എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അതാണ് എന്റെ പ്രത്യേകത. അതിലൊരു ഓറിയന്റേഷൻ ഡെൽറ്റ തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? പഠിച്ചാ മനസ്സിലാവും. അപ്പൊ ആ രീതിയിലാണ് അതിന്റെ പോക്ക്. മനസ്സിലായോ? ബ്രഹ്മമാണെങ്കിലോ ഈ പറയുന്ന അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുന്നതോ ഒരിക്കലും മാത്തമെറ്റിക്കൽ ഇൻഡിസ്ക്രൈബിൾ, മാത്തമെറ്റിക്കൽ ഇക്വേഷൻ കൊണ്ട് ഒരിക്കലും അതിനെ വിശദീകരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോ ഇത് രണ്ടും രണ്ട് തലമാണ്. ഇതിനെ ഇവിടെ പറയുന്നത് എന്താണ്? ദ്വിതീയം സത്യം അല്ല എന്ന് പറയുമ്പോ ഏത് സത്യത്തെയാണ് നിഷേധിക്കുന്നത്? മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി അല്ലെന്നാ പറയുന്നത്. അല്ല, ഇവിടെ സത്യം ഇല്ലെന്നല്ല പറയുന്നത്. ഇവിടെ ഫിസിക്കൽ റിയാലിറ്റികളുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. ഈ പറഞ്ഞ തരത്തിൽ എന്താണ്? ഇത് ഫിസിക്കലാണെന്ന് വെച്ചാൽ കാലദേശങ്ങൾക്ക് അന്തർഭവിച്ചിരിക്കുന്ന സത്യമുണ്ട്, ഇവിടെ എനർജി ഫീൽഡുകളുണ്ട്, അത് മെഷറബിൾ ആണ്, മാത്തമെറ്റിക്കലി തന്നെ വിശദീകരിക്കാൻ പറ്റും. പിന്നെ അതിന് കാഷ്വൽ പ്രോസസ്സിൽ പെടുന്നതാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ഫണ്ടമെന്റൽ റിയാലിറ്റി ഇവിടെ ഉണ്ട്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുമ്പോൾ, അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് ഇതിനൊക്കെ അപ്പുറത്താണ്. അത് മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റിയാണ്. ഫിസിക്കൽ അബ്സല്യൂട്ടിസം എന്ന് പറയും, അങ്ങനെയൊന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ഭൗതികമായ ഈ വസ്തുക്കൾ ഇതിന് പാരമാർത്ഥികമായ ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് പറയും. അത് ബ്രഹ്മമല്ല, ഫിസിക്കൽ അബ്സല്യൂട്ട്, ഫിസിക്കൽ അബ്സല്യൂട്ടിസം എന്ന് പറയും. അതും അംഗീകരിക്കുന്ന കാര്യമാണ്, സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. സയൻസിന് അത് പറയാം. എന്താണ് എന്താണ് ഈ ഇന്ന മനുഷ്യൻ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന രീതിയിൽ ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആര് പറയും? അത് പിന്നെ ഈ എനർജി ഫീൽഡ്സ് ആണെന്ന് പറയാം. എനർജി ഫീൽഡുകളാണെന്ന് പറയാം. അപ്പൊ എനർജി ഫീൽഡുകളാണെന്ന് പറയുമ്പോ അതൊരു ഫിസിക്കൽ അബ്സല്യൂട്ടിസം ആണ്, മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി. അപ്പൊ ഇത് രണ്ടും വേറെതിരിച്ചറിഞ്ഞില്ലെന്നുണ്ട്, വേറെതിരിച്ചറിയാതെ ആൾക്കാർ പ്രഭാഷണം നടത്തുന്നുണ്ട്. ഈ അബ്സല്യൂട്ട് എന്ന് പറയുന്ന വാക്ക് തന്നെ ബ്രഹ്മത്തിന് ഉപയോഗിക്കാം, ഫിസിക്കൽ പ്രപഞ്ചത്തിന് ഉപയോഗിക്കാം, റിയാലിറ്റി എന്ന് പറയുന്ന തന്നെ ബ്രഹ്മത്തിനുപയോഗിക്കാം, പ്രപഞ്ചത്തിനുപയോഗിക്കാം, മെറ്റാഫിസിക്കൽ എന്ന് പറയുന്നതും രണ്ടിനും ഉപയോഗിക്കാം. മനസ്സിലായോ? അതും രണ്ടിലും ഉപയോഗിക്കാം. അപ്പോ ഭൗതിക ശാസ്ത്രത്തിന്റെ ഫിലോസഫി പറയുമ്പോ, ഫിലോസഫി ഓഫ് സയൻസ്, അതിൽ മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ ഭൗതികത്തിന് തന്നെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറയുന്ന അതിൽ പറയും മാറ്റർ എനർജി എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ റിയാലിറ്റി ആണെന്ന് പറയും. അപ്പൊ എന്ന് പറയുമ്പോ അത് ഫിലോസഫി ഓഫ് സയൻസിൽ പറയുന്നതാണ്. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് അത് മെറ്റാഫിസിക്കലാണ്, അബ്സല്യൂട്ട് റിയാലിറ്റിയാണ് എന്ന് പറയുമ്പോഴേ ഇതിൽ നിന്ന് അത് വേറെ ആകത്തുള്ളൂ. അത് അതിന് എന്താണ് ഒരു വാക്കുകൊണ്ടും പറയാൻ പറ്റത്തില്ല. സത്ത്, ചിത്ത്, ആനന്ദം ഈ വാക്കുകളുണ്ടെന്നും അതിനെ പറയാൻ പറ്റത്തില്ല. അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. അത് വാക്കുകളുടെയൊക്കെ ലക്ഷ്യാർത്ഥമാണ്. അതുകൊണ്ടാണ് എന്തു പറയുന്നത്, വാക്കുകൊണ്ട് പറയാൻ കഴിയത്തില്ല. ഏതോ വാച്ചോ നിവർത്തന്റെ അപ്രാപ്യ മനസാസ പറയുന്നു. വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല, മനസ്സവിടെ എത്തിച്ചേരത്തില്ല എന്നെല്ലാം പറയുമ്പോ അതെന്താണ്, അത് ഈ പറയുന്ന ഫണ്ടമെന്റൽ റിയാലിറ്റിക്ക് അപ്പുറമുള്ള ഒരു റിയാലിറ്റിയാണ്. അതാണ് ഏകസത്യം എന്ന് പറയും. മനസ്സിലായോ? ഒരു തരത്തിലും അതുകൊണ്ട് എന്താണ് അദ്വൈതികൾ പറയുന്ന എന്താണത്, അവിടെയാണ് പറയുന്നത് നേതി നേതി. എന്തൊക്കെ നമുക്ക് അറിയാൻ പറ്റുമോ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ എന്തിനെയൊക്കെ അറിയുന്നോ അങ്ങനെ അറിയുന്നതിനെ എല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നു, ആ ശേഷിക്കുന്ന റിയാലിറ്റിയാണ്. അതാണ് പറയുന്നത് അത് ഒരു കൺസെപ്ച്വൽ ലിമിറ്റാണെന്ന് പറയുന്നു. നമ്മള് ആശയപരമായ അതിനെ കുറിച്ച് എന്തൊക്കെ സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചാലും ആ സിദ്ധാന്തങ്ങൾക്കൊരു ലിമിറ്റ് വരും. ആ ലിമിറ്റിന് അപ്പുറമാണ് അന്ന് ഈ സാധനം ബ്രഹ്മം. സയന്റിസ്റ്റുകൾ അത് അംഗീകരിക്കില്ല. സയൻസിന്റെ മേഖല എന്ന് പറയുന്നത് എന്താണ്, അത് അംഗീകരിക്കുന്നത് ഫണ്ടമെന്റൽ റിയാലിറ്റിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതുവരെ മനസ്സിലായോ? അതുവരെയാണ് സയൻസ് കൈകാര്യം ചെയ്യുന്നത്. ഇത് സയൻസിന്റെ മേഖലയല്ല. കാരണം എന്താണ്, സയൻസിൽ പറയുന്ന ഏത് കാര്യങ്ങളായാലും ശരി അത് കൺസെപ്ച്വലൈസ് ചെയ്യാന്ന് വെച്ചാൽ ആശയപരമായതിനെ വിശദീകരിക്കാം. അത് ചിലപ്പോൾ ഭാഷ മാത്തമാറ്റിക്സ് ആയിരിക്കുന്നേ ഉള്ളൂ, നമ്മുടെ ഭാഷയായിരിക്കില്ല. പക്ഷെ ഈ ബ്രഹ്മത്തിന് ഭാഷയില്ല. നിങ്ങൾ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വന്നിട്ട് എന്ത് പറയും? നേരി നേരി. അത് ഒരു വാക്കുകൊണ്ടും പറയാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ ആശയങ്ങളുടെയും അതിർവരമ്പുകൾക്ക് അപ്പുറമാണ്, എല്ലാ സിദ്ധാന്തങ്ങളുടെയും അതിൽ ലംഘിച്ചു നിൽക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുമ്പോ അനന്തം അജ്ഞാതം. ആ എന്നൊക്കെ പറയും എന്ന് വിചാരിച്ച് ആ വാക്കുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കില്ല. അനന്തോ അജ്ഞാതോ അവർണനിയോ എന്നൊക്കെ പറഞ്ഞാലേ ആ വാക്കുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കി നടത്തൂല. എന്തുകൊണ്ട്? ആ വാക്കുകൾക്ക് അർത്ഥമില്ല. ആ വാക്കുകളുടെ അർത്ഥത്തിനപ്പുറമാണത് എന്ന് പറയുമ്പോ അതാണ് ബ്രഹ്മം. ആ ഗുരുവും പറയുന്നുണ്ട് എന്താണ്? അത് സത്വമല്ല അസത്വമല്ല, ചിത്തുമല്ല ജഡവുമല്ല എന്ന് പറയുമ്പോ സത്വമല്ല അസത്വമല്ല എന്ന് പറഞ്ഞ സാറിന് അതിനെന്താ പറയുന്നത്? സത്തെന്നോ സത്വമല്ല അനുഭവമല്ല അനാവാച്യമായിരുന്നു അല്ല വേറെ ഗദ്യത്തിൽ ചിന്തകത്തിന്റെ അവസാനം സ്വാമിജി ഇതിങ്ങനെ സത്വമല്ല അസത്വമല്ല ജഡവുമല്ല നമുക്കവിടെ ഒരു കൺസെപ്ച്വൽ കൺസെപ്റ്റ് വരത്തില്ല. അതിനു വേണ്ടിട്ടാണ് പറയുന്നത് അല്ലെ? പിന്നെ അതിനു വേണ്ടിട്ടാണ് ഇത് പറയുന്നത്. അത് പറയുന്ന എന്താണ് സാധാരണ? ഇപ്പൊ ഗുരു അങ്ങനെ പറയുന്നത് എന്തുകൊണ്ട്? ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ശങ്കരാചാര്യ തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാവരും പറഞ്ഞിരിക്കുന്ന തന്നെ ഗുരുവും പറഞ്ഞിരിക്കുന്നു. മനസ്സിലായോ? ഈ കിഴങ്ങന്മാർ വിചാരിക്കുന്നത് ഗുരു ആദ്യം പറഞ്ഞെന്നാണ്. അങ്ങനെയല്ല, അത് ഗുരു എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യർ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട്. എന്തു പറഞ്ഞിരിക്കുന്നത്? സത്വമല്ല അസത്വമല്ല, ചിത്തുമല്ല ജഡവുമല്ല എന്നാണ് സച്ചിദാനന്ദമെന്നും പറയും. മനസ്സിലായോ? അത് സച്ചിദാനന്ദമെന്നും പറയും, സത്തല്ലെന്നും പറയും, ചിത്താണെന്നും പറയും, ചിത്തല്ലെന്നും പറയും. എന്നാൽ ജഡമാണോ? ജഡവുമല്ല എന്നും പറയും. എന്ന് പറയുമ്പോ പറയുന്നോണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാക്കിനപ്പുറമായ എന്തുകൊണ്ട് അങ്ങനെ ഒന്നിനെ അംഗീകരിക്കുന്നു അദ്വൈതികള്? എന്താണ് അതിന്റെ യുക്തി? അദ്വൈതി പറഞ്ഞു അതാണ് പറയുന്നത്. അദ്വൈതം എന്ന് പറയുന്നത് ഒരു യുക്തിവാദമാണ്. എന്നാ അദ്വൈതി പറയുന്ന ആ യുക്തി തന്നെ അദ്വൈതത്തെ വിശദീകരിക്കാൻ പര്യാപ്തമല്ല. യുക്തിവാദമാണ് അദ്വൈതത്തിന് മുഴുവൻ ഉപയോഗിക്കുന്ന. എന്താണ് ഈ പറയുന്ന ഒരു യുക്തിയാണ്? എന്താണ്? സത്തല്ല ചിത്തല്ല ജഡമല്ല പറയുന്ന ഒരു യുക്തിയാണ്. പക്ഷെ ആ യുക്തിക്ക് ഈ പറയുന്ന ബ്രഹ്മത്തെ വിശദീകരിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരു ബ്രഹ്മത്തെ എന്തിനു അദ്വൈതി അംഗീകരിക്കുന്നു? എന്തിനാണ്? എന്തിനു വേണ്ടിട്ടാണ് അങ്ങനെ ഒരു ബ്രഹ്മത്തെ അംഗീകരിക്കുന്നു? അതായത് അദ്വൈതി പറയുന്നത് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിന് ഒരു അധിഷ്ഠാനം ഉണ്ടാവും, അത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാകാൻ പാടില്ല. പ്രപഞ്ചത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിനൊന്നും അതില്ല. പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാലും പിന്നെ അതില്ല, പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അപ്പൊ പ്രപഞ്ചത്തിന് അതീതമായ ഒന്ന് ഈ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നു. അങ്ങനെ ഒന്നിനെ കുറിച്ച് പറയുമ്പോൾ അതിനെ കാര്യകാരണങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, അതിനെ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ പറ്റത്തില്ല. എന്തിന്? അനുഭവ അതീതം ബ്രഹ്മ, അത് അനുഭവത്തിനും അതീതമാണെന്നാ പറയുന്നത്. അനുഭവ അതീതം ബ്രഹ്മ, ഈ തരത്തിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ പ്രപഞ്ചത്തിന് അതീതമാക്കണമെന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഒരു ദോഷം അതി വരാതിരിക്കുക. പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും ഒരു സംഭവം അതി വന്നു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിന്റെ ദോഷമുള്ളതായി തീരും. അപ്പോൾ പ്രപഞ്ചത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു ദോഷവുമുള്ള ഒന്നായിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു പിടിവാശി കൊണ്ടാണ് പറയുന്ന അത് വാക്കിനും മനസ്സിനുമൊക്കെ അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് ആ രീതിയിൽ വേണം മനസ്സിലാക്കാം. അതാണ് അദ്വൈതം. ഇതിനെ ആൾക്കാർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്ന സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥം വെച്ച് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാകും. മനസ്സിലായോ? അബ്സല്യൂട്ട് എന്ന് പറയുന്ന ആ വാക്ക് ഭൗതികത്തിന് ഉപയോഗിക്കും, റിയാലിറ്റി എന്ന് പറയുന്ന ഭൗതികത്തിന് ഉപയോഗിക്കും, മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഭൗതികത്തിന് ഉപയോഗിക്കും. ശരിക്കും ഓരോ വാക്കുകൾക്കും അതിന്റേതായ പരിഭാഷ വേണം. ഓരോ ലെവലിൽ ഉപയോഗിക്കുന്നത് അതിന്റേതായ ഒരു പരിഭാഷ, അതിന്റേതായ പരിഭാഷ പറ്റില്ല. കാരണം ബ്രഹ്മം എന്ന് പറയുന്നത് ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് തന്നെ അതിന് വിശദീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനം സാഹിബന്മാർക്കില്ല. അപ്പൊ അവർക്ക് അതിന്റെ ഒരു വാക്കുമില്ല, ഒരു ഒറ്റ വാക്കായിട്ട് പറയാനില്ല. ഇവിടെ തന്നെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ബ്രഹ്മത്തിന് എങ്ങനെ പറയും? അപ്പോ ഇങ്ങനെ പറയാൻ പറ്റൂ, ഈ ഫണ്ടമെന്റൽ റിയാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന, മനസ്സിലായോ, ഒരു മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് അതിനെ പറയേണ്ടി വരും. അത് ഫണ്ടമെന്റൽ റിയാലിറ്റിയിൽ നിന്ന് വേറെയാണെന്ന് പറയേണ്ടി വരും. എന്നാലേ ഈ ബ്രഹ്മത്തെ ഇന്ന് വിശദീകരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നുള്ള ഈ വിശദീകരണങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ആ വ്യത്യാസം പറയാനാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഭൗതിക അതീതമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സത്യമാണ്. അതുകൊണ്ട് എന്തു പറയുന്നു, അതൊരു സത്യം എന്നുള്ളത് അധിഷ്ഠാനമാണ്. അധിഷ്ഠാനം അതീതമായി അതീതമായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സങ്കല്പം. തടസ്സലക്ഷണം എന്നൊക്കെ പറയുന്നതിന് വേണ്ടിട്ടാണ്. നേരിട്ട് പറയാൻ പറ്റില്ല എന്നർത്ഥം. തടസ്സലക്ഷണം എന്ന് പറയുന്ന അതാണ്. നേരിട്ട് അത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ നേരിട്ട് പറയാൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല, യുക്തി കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒന്നിനെ നിങ്ങൾ എന്തിനാ ഇത്ര വാശി പിടിച്ച അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്നത്? അങ്ങനെ ഒന്നുണ്ടെന്ന് പറയുന്ന എന്തിനാ പറയുന്നത്? പ്രപഞ്ചത്തിന് അധിഷ്ഠാനം ഉണ്ടെന്ന് കാണിക്കുന്നു. ആ അധിഷ്ഠാനം പ്രപഞ്ചത്തിന്റെ കാരണവുമല്ല, മനസ്സിലായോ? പ്രപഞ്ചത്തിന്റെ കാര്യകാരണ നിയമങ്ങൾക്ക് അപ്പുറമാണ്. നമ്മൾ ഭൗതികമായി ഏത് റിയാലിറ്റിയെ കുറിച്ച് പറഞ്ഞാലും അത് കാര്യകാരണ ബന്ധത്തിനുള്ളിലായിരിക്കും, മറ്റത് കാര്യകാരണമല്ല. കാര്യകാരണങ്ങൾക്ക് അപ്പുറമുള്ള ഒരു സത്യമാണ്. കാര്യകാരണ അതീതമാണ്. അതുകൊണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ പോരാ, അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ പോരാ, മെറ്റാഫിസിക്കൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാലും പോരാ. എന്നാലും ആ വാക്കുകളും ഉണ്ടെന്ന് ഇതിനെ വിശദീകരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നുണ്ട് ഈ ഫണ്ടമെന്റൽ റിയാലിറ്റി അല്ല എന്ന് മനസ്സിലാക്കാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കാര്യം ക്ലിയർ ആകത്തില്ല. ഇതിനെ ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിനെ, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് കാരണവുമല്ല, എന്തെങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടായി എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തലക്കിട്ടൊരാടി. അതാണെന്ത്? മായ. ചുമ്മാതിരിക്കട. സമയത്തെങ്ങനെ കണക്ട് ചെയ്യും? ഭാഗത്യാഗ ലക്ഷണം, ഭാഗത്യാഗ ലക്ഷണം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ് ഈ സംഗതിയെ ബ്രഹ്മത്തെ വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ല. വാക്കുകൊണ്ട് പറയാൻ പറ്റത്തില്ലെങ്കിൽ വാക്കുകളുടെ ഊഹം അല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ്യം ആയിട്ടൊന്നുണ്ട്, അതിന്റെ ലക്ഷ്യമായിട്ടൊന്നുണ്ട്, അല്ലെങ്കിൽ അതിന്റെ താല്പര്യമായിട്ടുണ്ട്. അർത്ഥം അതിന്റെ അർത്ഥമല്ല, അതിന്റെ താല്പര്യം, ലക്ഷ്യാർത്ഥം, ഒരു താല്പര്യം അതിന്റെ എന്നൊന്നും പറഞ്ഞാ സംഗതിയൊന്നും ക്ലിയർ ആകത്തില്ല, മനസ്സിലായോ? എന്ന് പറഞ്ഞെന്ന് വിചാരിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തിന് അതീതമായിരിക്കുന്ന ഒരു സാധനത്തെ പ്രപഞ്ചത്തിന്റെ ഉള്ളിലിരിക്കുന്ന മനുഷ്യൻ പ്രപഞ്ചത്തിന്റെ ഉള്ളിലിരിക്കുന്ന ബുദ്ധി കൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉള്ളിലിരിക്കുന്ന വാക്കുകൊണ്ട് പ്രപഞ്ചത്തിന്റെ ഉള്ളിലിരിക്കുന്ന നാക്കുകൊണ്ട് പറയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ അപ്പോ അതൊരു അതാണ് പറയുന്നത് ഒരു അവിടെ ഒരു കൺസെപ്ച്വൽ ബോർഡർ ഉണ്ട് ആശയ പരിധിയുണ്ട് അതിനപ്പുറമാണ് ബ്രഹ്മം എന്നാ പറയുന്നത് ശരിക്കും അത് പാരമ്പര്യമായി അങ്ങനെ പറഞ്ഞു വരുന്നു എല്ലാവരും അത് തന്നെ പറയുന്നു അതുകൊണ്ടാണ് ഇപ്പോ അറിവാണ് ബ്രഹ്മം എന്ന് പറയുന്ന അറിവ് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഈ തലയ്ക്കകത്തുണ്ടാകുന്ന അറിവാണോ അല്ല അതല്ല അതുകൊണ്ടാണ് പറയുന്നത് അത് പ്യുവർ കോൺഷ്യസ്നസ് എന്ന് പറയും അപ്പോ ഈ നമ്മുടെ തലയ്ക്കകത്തുണ്ടാകുന്ന അറിവല്ല അതിന്റെ അപ്പുറത്തൊരു അറിവുണ്ട് അതെന്തറിവാണ് അത് എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അതിനെ കുറിച്ച് ഉപനിഷത്തിൽ കടോപനിഷത്തിൽ പറയും കാരണം ഇതായിരിക്കും അത് പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റാത്ത ഒരു കാര്യം പറയുന്നു അത് അത് അത്ഭുതപ്പെടാനൊന്നുമില്ല മനസ്സിലായോ അതായത് മനുഷ്യന്റെ ഇത് ബ്രഹ്മം എന്ന് പറയുന്ന ഒരു സംഗതിയൊന്നും വേണ്ട ഇതിന് മനുഷ്യന്റെ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ ഏതായാലും ശരി നിങ്ങള് എന്താണ് അമ്പലപ്പുഴ പാൽപ്പായസം നല്ല രീതിയിൽ ഉണ്ടാക്കി രുചിച്ചിട്ട് അതൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ നമുക്കത് വിശദീകരിക്കാൻ പറ്റില്ല ഇല്ല അപ്പൊ മനുഷ്യർക്ക് വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിലും ഉണ്ടാകാം അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കത് വിശദീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വിശദീകരിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വിശദീകരണങ്ങൾ വരുന്നത് ഈ വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചില കുമിളുകൾ ചില മാദകദ്രവ്യങ്ങളൊക്കെ കഴിച്ചാലും ഉണ്ടാവാം അങ്ങനെ ഉണ്ടായാലും അവർക്കുണ്ടാകുന്ന അനുഭവം പറയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞിട്ട് ഈ ഉപനിഷത്ത് ഒക്കെ പാടിയതും ആകാം അല്ലാന്നൊന്നും ഉറപ്പിച്ചു പറയാനൊന്നും പറ്റത്തില്ല ആർക്കും പറയാൻ പറ്റത്തില്ല അത് അടിച്ചിട്ട് പറയണം എന്താണ് ഏതോ വാചോ നിവർത്തന്ത എന്റെ വാക്കും മനസ്സും ഒന്നും എത്തുന്നില്ല എത്തില്ല യോഗിക്കായിരിക്കാണ് അതല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അല്ല അതായത് ഞാനത് പറയാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം എന്റെ ഒരു അനുഭവം ഒരു സായിപ്പന്റെ അടുത്ത് പഠിക്കാൻ നിന്നു അപ്പൊ ഈ സായിപ്പ് ആദ്യം LSD എന്ന് പറയുന്ന സാധനം അടിച്ച് LSD അടിച്ച് ഇയാളെ ഒരു മ്യൂസിഷ്യനും കൂടെയാണ് അപ്പോ ഇവര് കൂട്ടുകാരനാണ് നമ്മള് ചേർന്ന് അടിച്ചത് അപ്പൊ ഇത് അടിച്ചിട്ട് ഭയങ്കരമായ ഒരു അനുഭൂതി അപ്പൊ ഇവരെല്ലാരും കൂടി ചെന്ന് ഒരു മ്യൂസിക്കൽ കൺസെർട്ട് ഡ്രമ്മും അതും ഇതും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇവര് വൈകുന്നേരം ഇത് അടിച്ചും കൊണ്ട് പോയിരുന്നു ഇത് അടി തുടങ്ങി ഇങ്ങനെ അടിക്കുമല്ലോ നേരം വെളുക്കുന്ന ഒരുത്തരും തളരാതെ അടിച്ചുകൊണ്ടേയിരുന്നു അവര് ഈ ലോകത്തിലൊന്നുമല്ല ഏതോ ഒരു ലോകത്തിൽ ഭയങ്കര ഒരു അനുഭൂതി അപ്പോ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അടിക്കുമ്പോഴത്തേക്ക് വല്ലാത്തൊരു അനുഭൂതിയിലേക്ക് പോകും ആനന്ദമാണ് ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല ഏതോ വാചോ നിവർത്തന്തി അപ്രാപ്തി അപ്പോ ഇയാളത് ഇങ്ങനെ ഇതും കൊണ്ട് കുറെ ഈ കിക്കിൽ കുറെ കാലം കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞിരിക്കെ ഇവര് ഇയാള് ഇവർക്ക് ജോലി ചെയ്യണമല്ലോ അമേരിക്കക്കാരനാണ് കേട്ടോ ജോലി ചെയ്യാൻ ഇയാൾ ഇങ്ങനെ ജോലി ചെയ്ത് ഒരിക്കലും ഒരു ബുക്ക് സ്റ്റാളിൽ ഇയാൾക്ക് ജോലി കിട്ടും ഇന്ത്യൻ ബുക്ക് സ്റ്റാൾ അവിടെ ചെന്ന് ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബുക്കുകൾ എടുത്ത് വെച്ച് വായിച്ചു അപ്പൊ രാമകൃഷ്ണദേവന്റെ ഒരു ബുക്ക് എടുത്ത് വായിച്ച്, അപ്പൊ രാമകൃഷ്ണദേവന്റെ സമാധിയെ കുറിച്ച് വായിച്ചപ്പോ ഇയാൾക്ക് എടുക്കുക, ഇതാണല്ലോ എനിക്കും ഉണ്ടായത് ഇയാൾക്ക്. അപ്പൊ അയാൾ അന്വേഷിച്ചു, അതിനെ കുറിച്ച് കൂടുതൽ വായിച്ച് പഠിച്ചു. ഇത് ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചിട്ടാണോ ഇതുണ്ടായതല്ല, അങ്ങനെയാണെങ്കിൽ ഈ സാധനത്തിന്റെ ആവശ്യമില്ലല്ലോ. അയാൾ ഉടനെ അവിടുന്ന് വണ്ടി പിടിച്ച് നേരെ എവിടെ ഇന്ത്യയിലെത്തി, കേരളത്തിലെത്തി. അങ്ങനെ എന്റെ അടുത്ത് എത്തി. എത്തുമ്പോഴത്തേക്ക് 10-25 വയസ്സേ ആയിട്ടുള്ളൂ, അതിന് താഴെയാണ് ഈ സംഭവങ്ങളെല്ലാം. അപ്പോ ഇയാള് വന്ന്, അപ്പോ ഇതൊക്കെ കേട്ട് ഇയാള് ഗുരുക്കന്മാരെ കണ്ട് അവരിൽ നിന്ന് മന്ത്രം വാങ്ങി മെഡിറ്റേഷൻ തുടങ്ങി. അവസാനം എന്റെ അടുത്ത് വന്ന് പഠിക്കാനും തുടങ്ങി. എന്റെ അടുത്ത് വന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ കുറെയൊക്കെ പറഞ്ഞു കൊടുത്തു, എന്നെ നിന്ന് കുറച്ച് ഉപനിഷത്തൊക്കെ കേട്ടു. കേട്ട് കഴിഞ്ഞ് പക്ഷെ ഇയാൾക്ക് മറ്റേ സാധനം കിട്ടുന്നില്ല. മന്ത്രദീക്ഷയെന്ന് ഞാനല്ല കൊടുത്തത്, അതൊക്കെ വേറെ ആൾക്കാരാണ് ഉപദേശിച്ച കൊടുത്ത വേറെ. പക്ഷെ ഇയാൾക്ക് പഴയ ആ അനുഭവം കിട്ടത്തില്ല. അവസാനം അയാളോട് വിളിച്ച്, എന്താ അതിനൊരു വഴി? ഞാൻ പറഞ്ഞ് എനിക്ക് ആ അനുഭവം വേണമെങ്കിൽ അതല്ല വേറെ ഒരു വഴിയില്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം, മനസ്സിലായോ? പിന്നെ ചിലർക്ക് ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോ ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാകും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഇയാളുടെ ബ്രെയിൻ അതിന് പറ്റിയല്ല എന്നാണ്. ഇയാളൊക്കെ ചെയ്തിട്ടും എന്താണ് ഈ അനുഭവം ഉണ്ടാക്കാത്തതിന്റെ കാര്യം, ഇയാളുടെ ബ്രെയിൻ അതിന് പറ്റിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നു. എന്റെ ഒരു ഊഹം ഞാൻ പറഞ്ഞാണ്. ഇയാളിപ്പോ ഇത്രയൊക്കെ ചെയ്തിട്ട് ഇയാൾക്ക് ഈ അനുഭവം ഉണ്ടാകുന്നില്ല, മറ്റേ ആൾ ഉപയോഗിക്കുന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്റെ ആ അനുഭവത്തിന് വേണ്ടിട്ട് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ജീവിതം പോക്കാണ്, ഇനി ഇയാൾക്ക് ജീവിതമില്ല, അഡിക്റ്റായിപ്പോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്, നാട്ടിൽ പോയി കല്യാണമൊക്കെ കഴിച്ച് എന്തെങ്കിലും ജോലിയൊക്കെ എടുത്ത് മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് സന്തോഷമായി ജീവിക്കാന്ന് പറഞ്ഞ് അയാൾ പോയി കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്, ജോലി ചെയ്ത് ഗൂഗിളിലൊക്കെ ജോലി ചെയ്ത് അയാൾ ജീവിക്കുന്നു, മനസ്സിലായോ? കുഴപ്പമൊന്നുമില്ല, നില ജീവിക്കുന്നു, മറ്റേ പണിക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അല്ലപ്പോഴും അവർക്ക് ഇത്തിരി വെള്ളം അടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അത് കുഴപ്പമില്ല, മറ്റേ സാധനം ഉപയോഗിക്കരുത്, അത് അമേരിക്കയിൽ ഒഴിവാക്കാൻ പറ്റത്തില്ല അവർക്ക്. ചെറിയ രീതിയിലൊക്കെ അത് ഉപയോഗിക്കും. അമേരിക്ക ജീവിക്കുമ്പോ അത് മാറ്റി ജീവിക്കാൻ പറ്റും. തണുപ്പായോണ്ടല്ല, തണുപ്പ് അതുമായിട്ട് വന്നതൊന്നുമില്ല. അവിടുത്തെ അതിന് തണുപ്പായിട്ട് വന്നതൊന്നുമില്ല, അതൊരു സോഷ്യൽ. അതുപോലെ തന്നെ നമ്മളിവിടെ മദ്യം കഴിക്കുന്ന പോലെയല്ല അവര് കഴിക്കുന്നത്. അവര് വലിയ ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിന് മുമ്പ് അത് ഇരിക്കാൻ വേണ്ടിട്ടാണ് ഈ സാധനം കഴിക്കുന്നത്. അവര് മടമടാന്ന് കുടിക്കുന്നവരല്ല, അതുകൊണ്ട് ഒരു ശകലം കഴിച്ചെന്ന് വിചാരിച്ച അവർക്ക് പ്രശ്നമൊന്നുമില്ല. അതിനപ്പുറമൊന്നും അവര് അത് ഉപയോഗിക്കില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ അനുഭവം ഉണ്ടാകത്തുമില്ല. LSD കഴിച്ച അനുഭൂതി ഉണ്ടല്ലോ, ഉണ്ടാകത്തില്ല. അപ്പോ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇത് ഒരാളല്ല, വേറൊരാൾ എന്നോട് പറഞ്ഞു, വേറൊരു സാഹിത്യം പറഞ്ഞു. ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി, ഇനി ഇവരൊക്കെ പഴയകാലത്ത് ഇതുവല്ലോ അടിച്ചോണ്ടിരുന്ന് പറഞ്ഞാണോ എന്ന് ഞാൻ സ്വയം സംശയിക്കുന്നതാണ്. എന്റെ പാഴ്ബുദ്ധി, അത് നമ്മുടെ വടക്കേ ഇന്ത്യയിലെ സ്വാമിമാരൊക്കെ അടിച്ച്. പക്ഷേ ഞാൻ ഈ വടക്കേ ഇന്ത്യയിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ഈ സ്വാമിമാരുടെ അടുത്തൊക്കെ ചെന്ന് പെട്ടു, നമ്മളെ അവരൊരിക്കലും നിർബന്ധിക്കത്തില്ല അടിക്കാനായിട്ട്. വേണോന്ന് ചോദിക്കും, വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും നിർബന്ധിക്കത്തൊന്നുമില്ല. നിർബന്ധിക്കാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് മെലോടിക്കുള്ള സാധനം ചായ മാറ്റിക്കൊടുക്കുമ്പോൾ ഈ അടുത്തിരിക്കുന്നവരൊക്കെ പോവാൻ നേരത്ത് കാശ് കൊടുക്കണം. അദ്ദേഹം കൊത്തിന് പിടിച്ചോളം നിർത്തും, അത് മെലോടിക്കുള്ള സാധനം. അപ്പൊ ഇത് നമുക്ക് ശീലമില്ലെങ്കിൽ നമുക്ക് അവര് തരത്തില്ല, ശീലം ഉണ്ടെങ്കിൽ തരും, അത്രയേ ഉള്ളൂ. അതും അല്ല, ചിലർക്ക് അങ്ങനെ അല്ലാതെ സംഭവിക്കാം. ഈ രണ്ട് സാധ്യതയുണ്ട്. ഒന്ന് സാധ്യത അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ബ്രെയിനിന്റെ എന്തോ ഒരു പ്രോസസ്, ബ്രെയിനിന്റെ ആണ് 100% പ്രോസസ്സാണ്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ലാതെ ഒന്നുമില്ല. അത് എനിക്കിപ്പോ 2-3 അനസ്തേഷ്യ എന്നപ്പോ എനിക്ക് മനസ്സിലായി, എനിക്ക് എക്സ്പീരിയൻസ് ആയി. ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ എന്താണ് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി. നമ്മുടെ ഐഡന്റിഫിക്കേഷൻ കംപ്ലീറ്റ് പലതരത്തിലും ബോധമുണ്ടായിരിക്കുക, മെമ്മറി ഉണ്ടായിരിക്കുക, ബോധം ഇല്ലായിരിക്കുക, പലതരത്തിലാണ് അനസ്തേഷ്യ എനിക്ക് കിട്ടി. അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് ധാരണയുണ്ട്. അല്ലാതെ ഈ അനുഭൂതി എന്നൊന്നും കേട്ടുകഴിഞ്ഞാല് എനിക്ക് പഴയതുപോലുള്ള ഹാലിളക്കമൊന്നും ഇപ്പൊ ഉണ്ടാകത്തില്ല. ഈ സർജറിക്ക് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു ഹാലിളക്കം, പക്ഷെ സർജറി കഴിഞ്ഞതിന് ശേഷം മനസ്സിലായി എന്താണ് ഈ അനുഭൂതി എന്ന്. എല്ലാം അത് നല്ലതായാലും ചീത്തയായാലും ആനന്ദമായാലും അല്ലെങ്കിലും എല്ലാം നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ദോഷമുണ്ടെന്നോ മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിന്റെ ഫാക്ട് എന്താണ് ഫാക്ട് എന്നുള്ളതാണ്. ഈ പഴയകാലത്ത് ഈ ആൾക്കാരൊക്കെ വനത്തിലാ കഴിഞ്ഞിരുന്നു, ഈ വേദകാലഘട്ടം എന്നൊക്കെ പറയുന്നു വനങ്ങളില. ഈ വനങ്ങൾ ഇന്നും ഉണ്ട്, ഹിമാലയത്തിലൊക്കെ കുമിളുകൾ ഉണ്ട്. അപ്പോ ഇതൊക്കെ സുലഭമായിരുന്നു. അപ്പൊ ആൾക്കാർ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാല് ഈ വയലാറിന് ഇത് ശകലം പിടിച്ചു കഴിഞ്ഞാലേ കവിത വരത്തുള്ളൂ. പിന്നെ വേറെത്തുണ്ടല്ലോ, ഇപ്പൊ നല്ല പാട്ടുകാരനാണ് ചത്തുപോയല്ലോ ഗിരീഷ് പുത്തഞ്ചേരി. അതുപോലെ തന്നെ സംസ്കൃതം പഠിച്ച ആളാണ്, പക്ഷെ അയാൾ നല്ല കവിതകളാണ്. എല്ലാം ഇത് ഉള്ളിൽ ചെല്ലുമ്പോഴാണ് വേറെ പാടുന്ന ഒരുത്തുണ്ടായിരുന്ന സദാനന്ദന, അല്ല സദാനന്ദ കടാമംഗലം തൃപ്പൊടിത്താണ്. ഇയാൾ ഒന്നാന്തരം പാട്ടുകാരൻ, ഒരിക്കൽ എന്നെ കാണാൻ വന്നിരുന്നു. പക്ഷെ ഈ ശകലം ഉള്ളിൽ ചെന്നാലേ പറ്റും. അപ്പോ ഇങ്ങനെ ഈ ഉള്ളിലിരിക്കുന്ന കലാ സാഹിത്യമൊക്കെ ഉത്തേജിപ്പിക്കുന്ന ഒന്നാണ് എന്ത് ഈ ലഹരി. അപ്പൊ ഇതൊക്കെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, പഴയ കാലത്ത് ഈ കാട്ടിൽ കഴിച്ചിരുന്ന മനുഷ്യർ പാടിയതാകാം, അല്ലാതെ സംഭവിക്കാം, രണ്ടിനും സാധ്യതയുണ്ട്. അല്ലാതെ ഇപ്പൊ എല്ലാ കലാകാരന്മാരും പിന്നെ എന്താണ് ഇതൊന്നും അടിച്ചിട്ടല്ലല്ലോ എഴുതുന്നു, എല്ലാവരും അങ്ങനെയൊന്നുമല്ലോ. ഇപ്പൊ കുമാരനാശാൻ എഴുതിയില്ലേ കവിത, ഇത് സേവിച്ചിട്ടില്ലല്ലോ. ഉള്ളൂർ എഴുതിയില്ലേ, വള്ളത്തോട് എഴുതിയില്ലേ. പക്ഷെ ഇയാൾ എഴുതിയപ്പോ അത് വേറെ രീതിയിലായി. നമ്മുടെ വേറാണല്ലോ ചങ്ങമ്പുഴ, ചങ്ങമ്പുഴ എഴുതിയപ്പോ വേറെ രീതിയിലായി. ഓരോരുത്തരുടെയും പ്രത്യേകതകൾ അനുസരിച്ചാണ്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതിന് പല സാധ്യതകളുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. പല നിമിത്തങ്ങളുണ്ട്, ചിലത് സ്വാഭാവികമായിട്ട്. ടാഗോർ ഒരു വള്ളത്തിൽ സഞ്ചരിക്കുമ്പോൾ വിളക്ക് വെച്ച് അവിടുത്തെ ഒരു കവിത എഴുതാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അദ്ദേഹം വിളക്ക് കാണിച്ചിട്ട് പുറത്തു വന്ന ആകാശ ചന്ദ്രനെ ഒക്കെ കണ്ടപ്പോ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഇതിനൊരു സർക്കംസ്റ്റൻസ് വേണം, അവരെ ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ വേണമല്ലോ. അതല്ലേ വയലാറൊക്കെ ഊട്ടിയിലൊക്കെ പോയി എഴുതുന്നു, കവിത എഴുതാൻ വേണ്ടി അവിടെ പോയിരിക്കുന്നതന്നെ. അതല്ലേ ഹിമാലയത്തിൽ, ഹിമാലയം എന്ന് പറയുന്നത് എത്ര മനോഹരമാണ്. അപ്പൊ ഹിമാലയത്തിന്റെ പല ഭാഗങ്ങളും ചില ഭാഗങ്ങളിലൊക്കെ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് ഭൂമിയിലാണോ എന്ന്, നമ്മൾ ഭൂമിയിലാണോ നിൽക്കുന്നതെന്ന് അതിശയിച്ചു പോകത്തക്ക സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ചെന്നതിന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കവിത എഴുതിയാലെന്ന്, പക്ഷെ തടന്നുകൊണ്ട് കവിത എഴുതി, നടന്ന് തടന്നു പോയോണ്ട് കവിത എഴുതാൻ പറ്റില്ല. അവിടെ സ്ഥിരം താമസിക്കണമെങ്കിൽ ഞാനും എഴുതിയെന്ന്. അത്ര മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോ അത് മനുഷ്യന് കവിതയൊക്കെ എഴുതാൻ പ്രേരിപ്പിക്കും. ഇപ്പൊ ഗുരുവിന്റെ തന്നെ ഒരു പ്രത്യേകത നോക്കുക, ഗുരു എവിടെയൊക്കെ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തോ എല്ലാ സ്ഥലങ്ങളും വളരെ മനോഹരമാണ്. മനോഹരമായ സ്ഥലങ്ങളിലാണ് ഗുരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ തെരഞ്ഞെടുപ്പുകളും ഗുരുവിന്റെ കവിതയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം അങ്ങനെയുള്ള ഒരു എന്താണ് സൗന്ദര്യ ആസ്വാദന എല്ലാ സ്ഥലത്തും, ഏതൊക്കെ സ്ഥലം തെരഞ്ഞെടുത്തോ അതെല്ലാം വളരെ മനോഹരമാണ്. ഒരു സൗന്ദര്യ ആരാധന എന്ന് പറയുന്ന ഗുരുവിന്റെ ഉള്ളിലുണ്ട് ആസ്വാദനം. അതും ഈ കവിതകളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഗുരു ജന്മനാ ഒരു കവിയായിരുന്നു, ജനനാർത്ഥന്റെ കവിയായിരുന്നു. പിന്നെ ഈ ഇത്തരം സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് അത് തെരഞ്ഞെടുക്കുന്നത്. അപ്പോ അങ്ങനെയാണ് കവിതകൾ വരുന്നത്. അങ്ങനെ നൈസർഗികമായി വാസനയുള്ളവർ പ്രകൃതിയുടെ സ്വാധീനം കൊണ്ട് എഴുതും, ചിലര് കൃത്രിമമായി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചിട്ട് എഴുതും. രണ്ടും രണ്ടു തരത്തിലും വരാൻ കഴിയില്ല. സ്വാമിജി, ഈ ബദരീനാഥന്റെ ആ ഭാഗത്തൊക്കെ സ്വാമി ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഏഹ്, അവിടെ പോയിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ ബദരീനാഥ് താമസിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്, നടന്നു പോകത്തക്ക രീതിയിൽ. അതിനപ്പുറം പോയില്ല. അവിടെ ഒറ്റയ്ക്ക് നടക്കാൻ അങ്ങനെ പറ്റില്ല, സഹായം ഇല്ലാതെ പോകാൻ പറ്റില്ല വേറെ ആൾക്കാരുടെ. വഴി കറക്റ്റ് അല്ല, വഴി കറക്റ്റ് അല്ല, നമുക്കറിയാൻ പറ്റില്ല. ഒരു സഹായം ഇല്ലാതെ നമ്മൾ തിരിച്ചു വരുന്ന ദൂരം വരെ പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. റിസ്ക് ആണ്, വഴി തെറ്റി. അവിടെയുള്ള ആൾക്കാർ വഴി പരിചയമുള്ളവർ കൊണ്ടു പോകണം. ഒരുകള് ഞാൻ മേലോട്ട് പോവാൻ ശ്രമിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട. കാരണം ബ്യൂട്ടിഫുള്ളാണ്, പക്ഷെ നമ്മൾ തളർന്നു. ഞാൻ കുറച്ച് യാത്ര ചെയ്തു മനസ്സിലായി, ഓക്സിജന്റെ കുറവ്, ഓക്സിജന്റെ കുറവും പിന്നെ എനിക്ക് ഡയബറ്റിക്സ് ഒക്കെ യാത്ര ചെയ്യാൻ വയ്യ, ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി. നല്ല ആരോഗ്യമുള്ള സമയത്തൊക്കെ കൂടുതൽ സമയവും പഠനത്തിനും അതിനും വേണ്ടിയൊക്കെ ചെലവഴിച്ചു. പിന്നെ കുറച്ചുകൂടെ പ്രായം കഴിഞ്ഞപ്പോഴാണ് യാത്ര. അപ്പൊ പിന്നെ യാത്ര അധികം അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, കുറെയൊക്കെ ചെയ്തു. ഈ പ്രാവിനെ എല്ലാം അവിടെ നിന്ന് താമസം മാറ്റി ഇവിടെ വന്ന് കൂട് വെക്കാവിടെ കൂട് ചുമട്ടയിടാൻ അവരെ അനുവദിച്ചില്ല, കൂട് വെച്ചേക്കാം. സമാധിയിലും ചൂടിന്റെ മുകളിലായി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. ബോർഡർ മാറ്റം ശുപാർശ ചെയ്യുക, അതിന് ഒരു ചെറിയ ഗ്രില്ല് വെച്ച് അത് ഓരോന്നും പ്രൊട്ടക്ട് ചെയ്ത് അപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല. മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ പ്രാവുകളെല്ലാം സമയ സ്ഥലങ്ങളിൽ പോയിട്ട് ചേക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ചെയ്ത് വലിയൊരു കാര്യം, എത്രയോ കാലമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ സമാധി കെട്ടി അന്ന് പോലുള്ള പ്രശ്നമാണ്. അവിടെ പ്രാവിന്റെ പ്രശ്നം അന്നുപോലുള്ള പ്രശ്നമാണ്. അത് ഇത്രയായിട്ട് ഇവിടെ ഉള്ളവർക്ക് അതിന്റെ ഒരു ഒന്ന് കവർ ചെയ്യണമെന്ന് ഇത്രയും കാലം തോന്നിയില്ല എന്നുള്ള ഒരു വലിയ അതിശയമാണ്. അതിനൊരു പ്രതിവിധി ചെയ്യണമെന്നുള്ള അത് നമ്മള്. പിന്നെ നമ്മളെ, ഞാനൊക്കെ എന്റെ ജോലിയായിരുന്നു അവിടെ കഴുകുക, തേച്ച് കഴുകുക എന്ന് പറയുന്നത്. ഈ നമ്മളിതിങ്ങനെ തേച്ച് കഴുകി ഇപ്പോയിട്ട് തേച്ച് കഴുകി കഴിയുമ്പോ സച്ചിദാനന്ദ സ്വാമി അന്നത്തെ കാര്യദർശി ഒന്ന് നോക്കുകയോ, ഇത് ഇങ്ങനെയൊന്നും പോരാ, ഇങ്ങനെയൊന്നും കഴിയാ പോരാന്ന് പറയും. നമ്മൾ എത്രയിട്ട് തേച്ചാലും ഇത് പോകത്തില്ല, കുറച്ചെങ്കിലും ഒരു വെളുപ്പം അവിടെ കാണും. പോയി കഴുകുന്ന ശരിയല്ലെന്ന് പറയും. അപ്പൊ പറയുന്ന ഈ മേളം നടക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യക്കാൻ ആരും ചെയ്യത്തില്ല. ഇപ്പൊ എന്തായാലും ചെയ്തെങ്കിൽ അതൊരു വലിയ കാര്യം. എന്നാ ഇവിടെ ഇത് തേച്ചു കഴിയുവരാണ്. ഇവിടെ പിന്നീട് സ്വാമിമാരായിട്ട് വന്നവരെല്ലാം ഇവർക്ക് ആർക്കും ഇത് തോന്നിയില്ല. പിന്നെ എന്റെ ജോലി അതായിരുന്നു, അവിടെ തേച്ചു പാടുള്ള ജോലിയാണ് എനിക്ക് തന്നത്. കാരണം എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, മനഃപൂർവ്വമല്ല, എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തേച്ച് കഴുകുന്ന കടുത്ത ജോലി എനിക്ക് തന്നു. അപ്പൊ അവിടെ തേച്ച് കഴുകായിരുന്നു ആ തൂണിന്റെ ചുവട് മുഴുവൻ. പക്ഷെ അത് വിജയിക്കില്ല, പിറ്റേ ദിവസം വീണ്ടും അതുപോലെ ആവും. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം ശ്രീ ഓം പൂർണ്ണമദഃ.